ഇഴതഞ്ചി കൊഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മഞ്ഞളി വർണ്ണ ചുന്തരി വാവേ തങ്കിണ്ണക്ക തകതിമിയാടും തങ്കനിലാവേ കുഞ്ചിരി തഞ്ചി കുഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മഞ്ഞണി വർണ്ണ ചുന്തരി വാവേ തങ്കിണ്ണക്ക തകതിമിയാടും